മാത്രം മനഭിവ്യക്ത സ്വരൂപത്വ എന്താണ് കാർസ്ന്യം? അതാണ് ഇവിടെ വിശദീകരിച്ചത്. ദേശകാല നിമിത്ത സമ്പത്തി, അതില്ലാതിരിക്കുക. പിന്നെ ബാധ, ഇത്രയും കൊണ്ട് തീരുമാനിക്കുന്ന സ്വപ്നം മായാമയമാണ്. മുഖ്യം ബാധ തന്നെ. പക്ഷേ ശ്രുതിയിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വപ്ന സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് വിശദീകരിച്ചു. മുഖ്യം ഇതാണ്, ബാധ്യം തേച്ച ഏതേ രഥാദേഹ സ്വപ്നദൃഷ്ടാ പ്രബോധേ. സ്വപ്നദൃഷ്ടങ്ങളായിരിക്കുന്ന രഥാദികൾ, സ്വപ്ന അനുഭവ വിഷയങ്ങളായിരിക്കുന്ന രഥാദികളെല്ലാം ബാധ്യന്തെ ബാധിക്കപ്പെടുന്നു. സ്വപ്നേവച്ച ഏതേ സുലഭ ബാധാ ഭവന്തി എന്ന് പറഞ്ഞത്, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരുവന് ജാഗ്രത്തിൽ ഉണ്ടാകുന്ന അനുഭവത്തെയാണ് അവിടെ ബാധ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒന്ന് സ്വപ്ന അനുഭവം മറഞ്ഞുപോകുന്നു, മറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്മൃതിയുണ്ട്, പൂർവ്വജാഗ്രത പോലെയാണ്. പൂർവ്വജാഗ്രത അനുഭവം ഇപ്പോൾ ഇല്ല, പക്ഷെ ആ അനുഭവത്തിൻ്റെ സ്മരണയുണ്ട്. പിന്നെ പൂർവ ജാഗ്രതത്തിലുണ്ടായിരുന്ന ദേഹാദി പ്രപഞ്ചത്തിൻ്റെ എന്താ ഉള്ളത്, സ്മൃതിയാണ്, പ്രത്യഭിജ്ഞ. സ്വയം എന്ന് പറയുന്ന പ്രത്യഭിജ്ഞ, എങ്ങനെ ഈ ദേഹത്തിലാണ് ഞാൻ ഉറങ്ങിയത്, അവിടെയാണ് സ്വപ്നം ഉണ്ടായത്, ഉണർന്നു വന്നു. ഈ ദേഹം തന്നെ സ്വയം, അത് തന്നെ ഇത്. അപ്പോൾ അത് തന്നെ ഇതെന്ന് പറയാൻ കാരണം എന്താണ്? കാരണം കാലത്തിൽ വ്യത്യാസം, കാലം കടന്നുപോയി, പൂർവ്വകാലം. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഞാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചത്. ഇവിടെ എന്താ കാരണം? വസ്തുക്കളെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത് കാലസംബന്ധിയായിട്ടാണ്, ഇവിടെ പറഞ്ഞാൽ കാലവിശിഷ്ടമായിട്ടാണ്. കാലത്തിൽ നിന്ന് സ്വതന്ത്രമായി ഒന്നിനെയും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഭൂതം, വർത്തമാനം, ഭാവി കാലബദ്ധമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് തന്നെ ഇത്. അതെന്ന് പറയാൻ കാരണം എന്താ? അത് പൂർവ്വകാലത്തിലുള്ളത് കൊണ്ടാണ്. ഇതെന്ന് പറയാൻ എന്താ കാരണം? ഇത് വർത്തമാന കാലത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ വ്യത്യാസം വരുന്നത് കാലം കൊണ്ടുവന്ന വ്യത്യാസമാണ്. കാലത്തെ വിട്ടാലോ? കാലത്തെ വിട്ടാൽ പിന്നെ അത് ചിന്തിക്കാൻ കഴിയില്ല. കാലത്തെ വിട്ടിട്ട് നമുക്ക് വസ്തുക്കളെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അത് ചിലപ്പം നമ്മളിത് കാലമാണെന്നറിയുന്നു, ചില സമയത്ത് നമ്മൾ കാലത്തെ കൂടി ചിന്തിക്കുന്നില്ല, ഇല്ലെങ്കിലും അതവിടെ ഉണ്ട്. ഇതാണ് അപ്പോൾ അറിഞ്ഞാലേ ഉണ്ട് എന്നില്ല. ഞാനിപ്പോൾ ഇരിക്കുന്ന കസേരയെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ലെങ്കിലും അതവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്, അത് ഇരുന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് കാലത്ത് പറയുന്നത് എന്താണ്? സർവാധാരം, സർവാധാരമാണ്. അപ്പോൾ അവിടെ ആ കാലം, ഈ കാലം എന്നിങ്ങനെ കാലസംബന്ധം, കാലവിശിഷ്ടമായി അനുഭവമുള്ളത് കൊണ്ട് ആണ് പറയുന്നത് സ്വയം ഈ പ്രതിഭിജ്ഞ ഉണ്ടാകുന്നു. പക്ഷെ സ്വപ്നത്തിൽ ചെന്നപ്പോൾ കാലം മാറി, അതുകൊണ്ടെന്ന് വരുന്നു. സ്വപ്നിക പദാർത്ഥങ്ങളുമായിട്ട് നമുക്കൊരിക്കലും ഈ പ്രതിഭിജ്ഞ ഉണ്ടാകുന്നില്ല. ഞാനിതാ സ്വപ്നത്തിൽ കണ്ട അത് തന്നെ ഇത് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പറയാം എന്താണ്, ആ സ്വപ്നത്തിൽ കണ്ടതുപോലെയാണല്ലോ ഇത് എന്ന് പറയാം. സ്വപ്നത്തിൽ കണ്ടത് തന്നെ എന്ന് പറയാൻ പറ്റില്ല. ജാഗ്രത്തിൽ അങ്ങനെയല്ല, പൂർവ്വജാഗ്രത്തിൽ ഉണ്ടായിരുന്ന അതേ ശരീരം തന്നെ ഈ ശരീരം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ കാലത്തിന് ആ സമാനതയുള്ളത് കൊണ്ടാണ്. അതെല്ലാം ജാഗ്രത്തിലെ കാലമല്ല, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ വ്യവച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പദാർത്ഥജ്ഞാനത്തിനത് കൂടിയേ തീരും, അതില്ലാതെ പദാർത്ഥജ്ഞാനം ഉണ്ടാവും. അതുകൊണ്ട് ഈ ബന്ധമുള്ളത് കൊണ്ടാണ് പൂർവ്വ ജാഗ്രത്തിൽ നിന്നും ഈ ജാഗ്രത്തിലേക്ക് വന്നപ്പോൾ ഈ ശരീരം മാറിപ്പോകാത്ത, ആ ശരീരം തന്നെ ഈ ശരീരം. അതുകൊണ്ട് അതിനെ ഒരു വസ്തുസ്ഥിതി എന്ന് പറയുന്നു, അതിലൊരു വസ്തു യാഥാർത്ഥ്യം എന്ന് പറയുന്നു. ഈ വസ്തു യാഥാർത്ഥ്യത്തെ നമ്മൾ അറിയുന്നത് നമുക്കിങ്ങനെ ഒരു കാല സങ്കല്പം ദൃഢമായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഈ കാല നമ്മൾ ഒരു വസ്തുവിനെ സത്യമെന്ന് പറയാൻ കാരണമുണ്ട്, നമ്മളത് അറിയുന്നുണ്ടല്ലോ. അറിയുന്നതെല്ലാം സത്യമുണ്ട്, അറിയുന്നതിനെല്ലാം സത്യമാണെന്ന് നമുക്ക് പറയാനും കഴിയുന്നില്ല. പക്ഷെ സത്യം എന്ന് പറയുന്ന കാരണം ഈ കാല സംബന്ധം അതിലുള്ളത് കൊണ്ടാണ്, ഈ പ്രത്യഭിജ്ഞ ഉള്ളത് കൊണ്ടാണ്. ഇന്നലെ കണ്ട അതേ ശരീരം തന്നെ ഇന്നും കാണുന്നു, കാലബന്ധം നിലനിൽക്കുന്നുണ്ടാണ് ജാഗ്രത വ്യവഹാരത്തിൽ. അപ്പോൾ സത്യത്വ ബുദ്ധി തന്നെ, വസ്തുവിൻ്റെ സത്യസ്ഥിതി തന്നെ കാലബോധത്തെ ആശ്രയിച്ച് കഴിഞ്ഞു. പക്ഷേ സ്വപ്നത്തിൽ കാലം മാറിപ്പോയി, അതുകൊണ്ട് സ്വപ്നത്തിലെ കാലം നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ക്ഷണമാണ് ഉറക്കം കിട്ടിയത്. പക്ഷെ അതിനകത്ത് വന്ന സ്വപ്നങ്ങളിൽ ദിവസങ്ങളും മാസങ്ങളും എല്ലാം കടന്നു. അപ്പോൾ അത് ജാഗ്രത് കാലമല്ല. ഇങ്ങനെ സംഭവിക്കുന്നു. പിന്നെ അവിടുത്തെ കാലം വേറെ ആയതുകൊണ്ടാണ് അടുത്തെന്ന് പറയുന്നു. സ്വപ്നേവ ചെയ്യേതേ സുലഭ ബാധാഭവന്തി. സ്വപ്നത്തിലെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, സ്വപ്നത്തിലെ ഈ കാലമല്ല, അവിടുത്തെ കാര്യങ്ങളെല്ലാം വ്യവസ്ഥിതമാണ്. അതുകൊണ്ട് അവിടെ എന്താണോ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അവിടെ തന്നെ ബാധ സംഭവിക്കാം. ബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ വസ്തു ഇല്ലാതായി പോകുക. നമ്മുടെ ബോധനിഷ്ഠമായി പറഞ്ഞാൽ എന്താണ് അസത്യമൊന്നും ബോധിക്കുക. സ്വപ്നത്തിൽ ഞാൻ മനുഷ്യ ശരീരത്തിലിരിക്കുന്നു, പുരുഷ ശരീരത്തിലിരിക്കുന്നു, അടുത്ത നിമിഷം എനിക്കൊരു സ്ത്രീ ശരീരം ഉണ്ടാകാം, ഒരു മൃഗശരീരം ഉണ്ടാകാം, ദേവശരീരം ഉണ്ടാകാം. തന്നിൽ തന്നെ ഇതെല്ലാം മാറി മാറി വരുന്നതായി സ്വപ്നത്തിൽ അനുഭവപ്പെടാം. ഇനി വേണമെങ്കിൽ സ്വപ്നത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. സ്വപ്നത്തിൽ അസാധ്യമായ ഒന്നുമല്ല. സ്വപ്നത്തിൽ ബന്ധവും സംഭവിക്കാം, സ്വപ്നത്തിൽ മുക്തിയും സംഭവിക്കാം. ജാഗ്രതയിൽ എന്താണോ ഇപ്പോ അസാധ്യമായിരിക്കുന്നത് അതെല്ലാം സ്വപ്നത്തിൽ സംഭവിക്കാം. എന്ത് സംഭവിക്കാം, എന്ത് സംഭവിച്ചു കൂടാ എന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. തനിക്ക് വേണമെങ്കിൽ ചിറക് മുളച്ച് പറക്കാം, അല്ലെങ്കിൽ ചിറകില്ലാതെയും പറക്കാം. സംഭവിക്കും. പിത്തദോഷം കൂടുതലുണ്ടെങ്കിൽ സ്വപ്നത്തിൽ എല്ലാ ദിവസവും പറക്കും, പറന്നെവിടെയെങ്കിലുമൊക്കെ മറഞ്ഞു വീഴും. ഇതൊക്കെ സംഭവിക്കാറുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പിത്തദോഷമായിട്ട് എന്താണ് ബന്ധമെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറയുന്നു, അങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ ഇനി ഒരാൾ അങ്ങനെ ചിന്തിക്കുമെന്നിരിക്കട്ടെ, സ്വപ്നത്തിൽ തന്നെയോ ഇതങ്ങനെ സംഭവിക്കും, എനിക്ക് നേരത്തെ ചിറകില്ലായിരുന്നു, ഇപ്പൊ ചിറക് വന്നു, ഞാൻ പറഞ്ഞു, ഇതൊക്കെ അസംബന്ധമാണോ? ചിന്തിക്കാതിരിക്കാം. സ്വപ്നത്തിൽ അതിനെല്ലാം ബാധ സംഭവിക്കാം. സ്വപ്നത്തിൽ അതിന് സംഭവിക്കുന്ന കാര്യങ്ങൾ, സ്വപ്നം അനിശ്ചിതമാണ്, അതിൽ ഒന്നിനും തന്നെ നിശ്ചയ സ്വഭാവം, എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ആ വിഷയത്തെക്കുറിച്ച് ജാഗ്രതയിൽ ചിന്തിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ജാഗ്രത ചിന്തിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നു, സ്വപ്നത്തിൽ എനിക്ക് പുരുഷ ശരീരമുണ്ടായി, പിന്നെ സ്ത്രീ ശരീരമുണ്ടായി, പിന്നീട് ദേവശരീരമുണ്ടായി, ഇതെല്ലാം അസത്യമാണ്. സ്വപ്നത്തിൽ പുരുഷനായിരുന്നു ഞാൻ, സ്ത്രീ ആയത് മാത്രമല്ല അസത്യം, സ്വപ്നത്തിൽ താൻ പുരുഷനായെന്ന് അനുഭവിച്ചതും സ്ത്രീയായെന്ന് അനുഭവിച്ചതും ഇതെല്ലാം അസത്യമാണ്. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വപ്നത്തില് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ അവിടെ തന്നെ ബാധ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പറയാം എന്താണ്, ബാധ സംഭവിക്കത്തക്ക രീതിയിലാണ് അവിടുത്തെ അനുഭവങ്ങൾ. അതായത് ജാഗ്രതയിൽ പുരുഷ ശരീരത്തോടുകൂടിയിരിക്കുന്ന എനിക്ക് സ്ത്രീ ശരീര അനുഭവം ഉണ്ടാകുന്നില്ല, ദേവശരീരാനുഭവം ഉണ്ടാകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ പിടിച്ച് കെട്ടിയിടും, എന്തോ കുഴപ്പമാണ്. കാരണം എനിക്ക് ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ തന്നെയും എന്നെ കാണുന്നവർക്ക് അനുഭവം ഉണ്ടാകത്തില്ല. എല്ലാവരുടെ അനുഭവത്തു വന്നാലും ഇവിടെ ജീവിക്കാൻ പറ്റും നേരെ ജോലി. എനിക്ക് മാത്രം ഒരു അനുഭവം ഉണ്ടായെന്ന് വിചാരിച്ചാൽ അത് ശരിയാകത്തില്ല. കാരണം എന്തുകൊണ്ട്? എല്ലാവരുടെയും ഇന്ദ്രിയങ്ങൾ പ്രമാണങ്ങളായിരിക്കുന്നു, എല്ലാവരുടെ ഇന്ദ്രിയങ്ങളിലും പ്രമേയമുണ്ടാകുന്നു. അപ്പം അതിന് ഒരു സമാന സ്വഭാവമുണ്ട് ഇവിടെ. ഇവിടെ കാലം വ്യവസ്ഥിതമാണ്, ഭൂതം വർത്തമാനം ഭാവി. ഇവിടെ എനിക്കങ്ങനെ മാറാൻ പറ്റത്തില്ല. ഞാൻ പുരുഷനായി ജനിച്ചു കഴിഞ്ഞാൽ പുരുഷനായി തന്നെ മരിക്കും. വേറെ ജനറ്റിക്കലായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ മാറാം, അത് വേറെ വിഷയം. സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ സംഭവിക്കുന്നത്, മറ്റ് ജീവജാലങ്ങളിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇത് നിശ്ചിതമാണ്, ഇത് വസ്തുനിഷ്ഠമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ സ്വപ്നത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അതും എല്ലാം യാഥാർത്ഥ്യം തന്നെയായിരുന്നു, അവിടെ ചിന്തിച്ചില്ല. താൻ പുരുഷനായി സ്ത്രീയായി എന്റെ യുക്തിഹീനതയെക്കുറിച്ച് അവിടെ ചിന്തിക്കാൻ പോയില്ല, അത് അനുഭവിക്കുകയായിരുന്നു. കേവല അനുഭവം സത്യമായിട്ട് തന്നെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അത് യുക്തിഹീനമാണെന്നുള്ള ബാധ ജാഗ്രതയിലാണ് സംഭവിച്ചത്. അപ്പോൾ അത് സംഭവിക്കുന്നു എന്നാണ്. അതുപോലെ ഒരു ബാധ ജാഗ്രതയിൽ സംഭവിക്കുന്നില്ല സാധാരണഗതിയിൽ. ആ ജാഗ്രതയിൽ ബാധ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പുരുഷനാണ്, പക്ഷെ എൻ്റെ ഈ പുരുഷത്വ ബുദ്ധി ഇത് വേണമെങ്കിൽ എനിക്ക് നിരാകരിക്കാം. ഞാൻ ആത്മാവാണ്, പുരുഷത്വം എന്ന് പറയുന്നത് എന്നിൽ കൽപ്പിതമാണ്, സ്ത്രീത്വം എന്നിൽ കൽപ്പിതമാണ് എന്ന് പറയാം. മറിച്ച് അങ്ങനെ അല്ലാതെ എനിക്ക് പുരുഷൻ എന്നുള്ള അനുഭവം മാറി സ്ത്രീ എന്നുള്ള അനുഭവം അത് സംഭവിക്കുന്നില്ല. ഒരു പരമാർത്ഥിക ദൃഷ്ടി അവലംബിച്ചുകൊണ്ട് ഇതൊക്കെ അസത്യം എന്ന് പറയാം. പക്ഷെ സ്വപ്നത്തിൽ അങ്ങനെയല്ല പറയുന്നത്. അവിടുത്തെ പുരുഷാനുഭവം സ്ത്രീ എന്നുള്ള അനുഭവം എല്ലാം അവിടെ അനുഭവിച്ചപ്പോഴും അത് അസത്യമായിരുന്നു, ഇപ്പോഴും അത് അസത്യമാണ്. അപ്പോൾ ഒരാൾക്ക് അവിടെ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ അവിടെയും ബോധ്യപ്പെടും അങ്ങനെ ഒരു മാറ്റം സാധ്യമല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ജാഗ്രത ആവില്ലേ? അങ്ങനെ ചിന്തിക്കാത്ത ജാഗ്രത എന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെ ആ സ്വപ്നത്തിൽ അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചാൽ അത് ജാഗ്രത എന്ന് പറയേണ്ടി വരില്ലേ? അല്ല, സ്വപ്നത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, സ്വപ്നത്തിൽ ചിന്ത നടക്കുന്നുണ്ട്. സ്വപ്നം എന്ന് പറയുന്നത് ചിന്തയാണ്, ചിന്തയുടെ പ്രവാഹം തന്നെ. അത് ചിന്തിക്കുന്ന സമയത്ത് അയാൾക്കത് ജാഗ്രത എന്ന് അനുഭവപ്പെടുന്നില്ല, സ്വപ്നമൊന്നും അനുഭവപ്പെടുന്നില്ല. അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പറയാം, ഈ ജാഗ്രത പോലെയുള്ള ചിന്തകളാണ് അവിടെ നടന്നത്, അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് അതൊരു ഈ ജാഗ്രത പോലെയായിരുന്നു. അതുകൊണ്ട് ഞാനതിനെ സ്വപ്നമൊന്നും തിരിച്ചറിഞ്ഞില്ല എന്നെല്ലാം ഇവിടെ പറയാം. പക്ഷെ സ്വപ്നത്തിൽ സംഭവിക്കുന്നതും എന്താണ്? ജ്ഞാനത്തിൻ്റെ ഒരു പ്രവാഹമാണ്. അവിടെയും ചിന്തകൾ തന്നെയാണ്. അവിടെയും ഈ ജാഗ്രത സംസ്കാരം കൊണ്ടുള്ള അറിവ് മാറി മാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തകൾ തന്നെയാണ്. ഇതുപോലെ യുക്തിയുക്തമായി അവിടെ ചിന്തിക്കാൻ പറ്റുമോ? ജാഗ്രതയിലെ പോലെയുള്ള യുക്തികൾ ഉപയോഗിച്ച് അവിടെ ചിന്തിക്കാൻ പറ്റുമോ? ആ ജാഗ്രതയിലേത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രതത്തിന്റെ തെളിച്ചം, ജാഗ്രതത്തിന്റെ ദൃഢത അതൊന്നും ഇവിടെ കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ആത്മാവെന്ത് അനാത്മാവെന്തൊക്കെ അവിടെയും ചിന്തിക്കാം. അത് തെളിച്ചം കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് കാരണം ഈ ജാഗ്രതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്കതിനെ എങ്ങനെയാണോ പൂർവ്വ ജാഗ്രതയിലെ ചിന്തകളെ ഇപ്പോൾ നമുക്ക് വീണ്ടും അതേ ദൃഢതയോടുകൂടി സ്മരിക്കാൻ കഴിയുന്നത്, അതുപോലെ സ്വപ്നത്തിലെ ഉണ്ടായ അനുഭവങ്ങൾ ജാഗ്രതയിൽ സ്മരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയാം അത് ദൃഢമായിരുന്നില്ല എന്ന് പറയുന്നതാണ്, അവ്യക്തമെന്ന് പറയുന്നതാണ്. അതുപോലെയാണ് പൂർവ്വ ജാഗ്രത. നമ്മുടെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് പൂർവ്വ ജാഗ്രതത്തിന്റെ തുടർച്ചയാണ്. അപ്പുറം ജാഗ്രതയിലെ അത് ദൃഢമായി നമ്മുടെ ഉള്ളിൽ പതിഞ്ഞ് ആ സംസ്കാരം കൊണ്ടാണ് ഇന്ന് വീണ്ടും അതിൻ്റെ തുടർച്ചയായി ദൃഢമായി ചിന്തിക്കുന്നത്. അപ്പം സ്വപ്നം എന്ന് വെച്ചാൽ അത് ആ ജാഗ്രതത്തിനെ നമുക്ക് ദൃഢമായി അനുസന്ധാനം ചെയ്യാൻ കഴിയുന്നു. അത് സ്വപ്നത്തിൽ സാധ്യമല്ല. പക്ഷെ ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. വിചാരം, ആത്മവിചാരം അവിടെ സംഭവിക്കുന്നു. നമ്മൾ ജാഗ്രതയിൽ കൂടുതൽ സമയം ആത്മവിചാരത്തിനാണ് ചെലവഴിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ദൃഢതരമായ സംസ്കാരം ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വപ്നത്തിലും അത് സംഭവിക്കും. പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് ഉണർന്നു കഴിയുമ്പം തിരിച്ചറിയും. ഉണർന്നു കഴിയുമ്പം തിരിച്ചറിയും. അവിടെയും നല്ല രീതിയിൽ വിചാരം ചെയ്തു ബ്രഹ്മാകാര വൃത്തി ഉണ്ടായെന്ന് വരും, അപരോക്ഷ അനുഭവം ഉണ്ടായെന്ന് വരും. എന്തിന്? താൻ മുക്തനാണെന്നുള്ള ബോധം ഉണ്ടായെന്ന് വരും. പക്ഷെ ജാഗ്രത വരുമ്പം വീണ്ടും തൻ്റെ അനുഭവം എന്താണ്? ഞാൻ ബദ്ധനാണ്. എന്തുകൊണ്ടത്? ബാധിതമായി. അത് അപ്പോൾ അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അത് അവിടത്തേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. അതിന് ഇവിടേക്ക് വരാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ അന്തരാളാവസ്ഥകളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. സ്വപ്നത്തിലേക്ക് സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് കിടക്കുക, പിന്നെ വീണ്ടും തിരിച്ച് സ്വപ്നത്തിലേക്ക് പോവുക, ഇതൊക്കെ സംഭവിക്കാം എന്നാണ്. അത് സംഭവിക്കാം. ടി വി കണ്ടുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന ആളിന് ഉറക്കം വരും, ഇടയ്ക്ക് സ്വപ്നം കാണും, വീണ്ടും ടി വി കാണും, ഇതെല്ലാം കൂടെ കഴിയും. എന്താണ്? ഏതാണ് ജാഗ്രത്? ഏതാണ് സ്വപ്നം? കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ആ ആളിന് വേറൊരാൾ ചീത്ത പറഞ്ഞു. കുറേ സമയം പറഞ്ഞു, ഒരു മണിക്കൂർ. എന്നിട്ട് ഇയാൾ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങിയിട്ട് ഉണരുമ്പോഴെല്ലാം ചീത്തയാകുന്നുണ്ട്, പക്ഷെ പറഞ്ഞയാൾ ഉറങ്ങിക്കിടക്കുന്നു. പറഞ്ഞയാൾ ഉറങ്ങിയാണ്, പക്ഷെ ഇയാൾ അപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു, ശരിക്കും കേൾക്കുന്നു. ഉണർന്നാൽ വീണ്ടും കേൾക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ജാഗ്രത സ്വപ്നം എല്ലാം കൂടെ കലരുകയാണ്. അത് സംഭവിക്കും. അപ്പോൾ സ്വപ്നം ചിന്തകളാണ്, സ്വപ്നം അനുഭവമാണ്. പക്ഷെ അത് ഒരു പ്രത്യേക ലോകമായിപ്പോയി. അതാണ് ഇവിടെ പറഞ്ഞത്, തത്ര രഥ രഥയോഗ പഥ സൃജ്യത്തെ. എല്ലാം അവിടെ ബോധം സൃഷ്ടിച്ചതാണ്, ബോധത്തിൻ്റെ സൃഷ്ടിയാണ്. ജാഗ്രതയിൽ അനുഭവിക്കുന്ന ആ വ്യാവഹാരികമായ ദൃഢത അതവിടെ ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെയും യാഥാർത്ഥ്യം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന് നിർഭാഗ്യവശാൽ ഉണർന്നിരുന്നേ ചർച്ച ചെയ്യാൻ പറ്റുന്നുള്ളൂ. സ്വപ്നത്തിൽ ചർച്ച ചെയ്താൽ പോലും അത് ബാധിതമായി പോകും. സ്വാമി, ഒരാൾക്ക് ഒരു സ്മൃതി ഉണ്ടായി എന്ന് പറയുന്ന പോലെ തന്നെ പ്രത്യഭിജ്ഞ ഉണ്ടായെന്ന് പറയാൻ പറ്റും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? പ്രത്യഭിജ്ഞ ഉണ്ടാവുന്നതും സ്മൃതി ഉണ്ടാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്താ വ്യത്യാസം? സ്മൃതി എന്ന് പറയുന്നിടത്ത് അതുപോലെ തന്നെ അത് പറയുന്നതാണോ, ആനയെ കണ്ടിട്ട് സ്മരിക്കുന്നു, അപ്പോ അതിന് ആന വേണമെന്നില്ല, ആന നമുക്ക് വേണ്ട. പക്ഷേ പൂർവ്വ കഴിഞ്ഞ ജാഗ്രതയിൽ കണ്ട ആനയെ ഈ ജാഗ്രതയിൽ കണ്ടിട്ട് പറയുന്നു എന്താണോ, സ്വയം ഗജ. അപ്പൊ അതിന്റെ ഒരു ഭാഗത്തിൽ എന്ത് വരുന്നു, വർത്തമാനം വരുന്നു, ഒരു ഭാഗത്തിൽ ഭൂതം. അതാണ് പറഞ്ഞത്, കഴിഞ്ഞ ജാഗ്രതയിൽ ഉണ്ടായിരുന്ന ഈ ശരീരത്തെ കണ്ടിട്ട് ഞാൻ പറയുന്നു എന്താണ് ആ ശരീരം തന്നെ ഈ ശരീരം. അപ്പൊ അത് ഒരു ഭാഗം ഭൂതവും ഒരു ഭാഗം വർത്തമാനവുമാണ്. ആ വ്യത്യാസം ഉണ്ടാക്കി എന്താണ്, കാലമാണ്. വാസ്തവത്തിൽ ആ ശരീരം എന്ന് പറയുന്നത് നമ്മൾ പൂർവം എന്ന് കാലബന്ധത്തോടുകൂടിയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരു വ്യത്യാസം ഇവിടെ വന്നതാണ്, കാലം വരുത്തിയ വ്യത്യാസമാണ്. പക്ഷെ നമ്മളതിനെ പറയുന്ന എന്താണ്, അത് പൂർവകാലത്തിൽ സംഭവിച്ചെന്ന് ഇത് വർത്തമാനകാലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പറയും തത്ത ഇദന്ത അവഗാഹിജ്ഞാനം പ്രതിഭിജ്ഞ, അതിലൊരു തദംശവും ഇതം അംശവും എന്ന് പറയും. പിന്നെ ചിലടത്ത് പറയുന്നതാണ് പ്രത്യക്ഷ സ്മൃത്യാത്മകം ജ്ഞാനം പ്രത്യഭിജ്ഞ, അതിലൊരു സ്മൃതിയുടെ അംശമുണ്ട്, പ്രത്യക്ഷത്തിന്റെ അംശമുണ്ട്. പക്ഷെ സ്വപ്നത്തെ നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല, അത് കേവലം ഒരു സ്മൃതി മാത്രം. പൂർവ്വ ജാഗ്രത പോലെ അതിന് പറഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട്. അല്ല, ഈ സ്വരൂപ വിസ്മരണം എന്ന് പറയുന്ന സാറിന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ആത്മതത്വത്തെ കുറിച്ച് നമുക്ക് യാതൊരു ബോധവുമില്ല സാധാരണഗതിയിൽ. പക്ഷെ ഒരു ഗുരു ഉപദേശിച്ചു നീ ആത്മാവാണോ, അല്ലെങ്കിൽ ശ്രുതിയിൽ നിന്ന് കേട്ടു, ഏതെങ്കിലും തരത്തിൽ ഈ മതപ്രഭാഷണം കേട്ടു, എങ്ങനെയെങ്കിലും ഒരു ബോധം വന്നു, എന്താണോ ഞാൻ ആത്മാവാണോ എന്ന് വെച്ചാൽ ആ ബോധം ഒരു വലിയ വ്യത്യാസമാണ്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും എന്താണ്, അതുവരെ താൻ തന്നെ കുറിച്ച് വിചാരിച്ചിരുന്നത് ഞാൻ ആരോ ആരോ ഒക്കെ എന്നാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, പിതാവാണ്, പുത്രനാണ്, പല രീതിയിൽ തന്നെ കുറിച്ചുള്ള ഒരുപാട് സംഭാവനകളുണ്ടായിരുന്നു, ഭാവനകളുണ്ടായിരുന്നു. സംഭാവന എന്ന് പറയാം, മലയാളത്തിലെ സംഭാവനയല്ല. പക്ഷെ ഈ ഭാവനകൾ എല്ലാം നിഷേധിച്ചിട്ടാണ് ഒരാൾ പറയുന്നത് നീ ഇതൊന്നും അല്ല ആത്മാവാണ്. അപ്പോൾ ഒരു ബോധമുണ്ടായി. ചിലർക്കത് ഉള്ളിൽ പതിയും, ചിലർക്ക് അത് പാറപ്പുറത്ത് വെള്ളം ഒഴിച്ചതുപോലെയാണ്, എങ്ങും പതിയാതെ അങ്ങ് കടന്നു പോകും. ഉള്ളിൽ പതിയുമ്പോഴാണ് ഒരാൾ പിന്നെ അത് അന്വേഷിക്കാനിറങ്ങുന്നത്. അത് എങ്ങനെ പതിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഓരോരുത്തരുടെ സംസ്കാരമാണ്. എന്നിട്ട് ഇതിനെ അന്വേഷിച്ചു പോകുമ്പോൾ പലപ്പോഴും ഈ അറിഞ്ഞത് മറന്നുപോകും. അതാണ് പറയുന്നത് ആത്മാ വിസ്മരണം എന്ന് പറയുന്നു. ആത്മവിസ്മരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിനെക്കുറിച്ച് ഒരിക്കൽ ബോധമുണ്ടായി, ഇപ്പോ അതില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആത്മാവിനെ സ്മരിച്ചിട്ട് വീണ്ടും ദേഹാത്മബുദ്ധിയോടുകൂടി അതിനെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. പിന്നീട് ശരി, ഒരാൾക്ക് വീണ്ടും ആ ചിന്ത കടന്നു വരുന്നു തന്ന ആത്മാവാണ്. അതിനപ്പുറം എന്താണോ ആത്മസ്മൃതി എന്ന് പറയും. വാസ്തവത്തിൽ അത് ആത്മസ്മൃതിയല്ല, എന്നാൽ അങ്ങനെ വ്യവഹരിക്കാറുണ്ട്. എന്തുകൊണ്ട് ആത്മസ്മൃതിയല്ല? സ്മൃതി വിഷയമല്ല. അതൊന്നും ഇതെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ട് സ്മൃതിയല്ല? ആ, അതായത് ആനയെ ഇന്നലെ കണ്ടു, ഇന്ന് അതിനെ കുറിച്ച് സ്മരിച്ചാൽ, അതിനെ ഓർത്താൽ എന്ത് പറയും? അത് സ്മൃതി എന്ന് പറയും. പക്ഷെ ആന മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നലെ കണ്ട ആന അതേ ആനയെ തന്നെ ഇന്ന് കാണും, അതുകൊണ്ട് അതിനെ സ്മൃതി എന്ന് പറയാൻ പറ്റും. അത് സ്മൃതിയല്ല. ചിലപ്പോൾ ആന ആനയെ കാണുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ആനയെ സംബന്ധിച്ച് ചിലപ്പോൾ പാപ്പാനെ കുറിച്ച് ഓർത്തുന്നിരിക്കും, ആനയുടെ ഭക്ഷണത്തെക്കുറിച്ച് ഓർത്തുന്നിരിക്കും, പല കാര്യങ്ങളും ഓർത്തുന്നിരിക്കും. പക്ഷേ തൻ്റെ മുമ്പിൽ കാണുന്ന ആന എന്നുള്ള ആ വസ്തുവിനെ കണ്ടിട്ടുണ്ടാകുന്ന ഞാൻ സ്മൃതി അല്ല. കാരണം വസ്തു പ്രത്യക്ഷ സ്വരൂപമായിരിക്കുമ്പോൾ ആ വസ്തുവിനെ കുറിച്ചുള്ള അറിവും എന്ത് തന്നെയായിരിക്കും? പ്രത്യക്ഷം തന്നെ. അതുപോലെ തന്നെയാണ് ഇവിടെ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? അത് എപ്പോഴും അപരോക്ഷ സ്വരൂപമാണ്. അതിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്മരിക്കുകയല്ല, അതിനെ അറിയുകയാണ്. എപ്പോഴാണോ ആത്മാവ് തന്റെ സ്വരൂപമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് കേവല സ്മൃതിയല്ല, അത് അനുഭവം തന്നെയാണ്. പക്ഷെ ഇത് എന്നെ വേറൊരു തരത്തിൽ ഇതിന്റെ വ്യാഖ്യാനമുണ്ട്. അതിന് പ്രത്യഭിജ്ഞാ സിദ്ധാന്തം എന്ന് പറയും. കാശ്മീരി ശൈവിസ് അഭിനവഗുപ്തന്റെ അവിടെയൊക്കെ അതിന് വേറൊരു തരത്തിലാണ് പറയുന്നത്. അത് പ്രത്യഭിജ്ഞ എന്ന് പറയും. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നിൽക്കുക. ഇവിടെ ഇപ്പോൾ പറയുന്ന രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് എന്താണ്? സ്വപ്നത്തിലെ ബാധയും ജാഗ്രതത്തിലെ, ഇവിടെ ഭാഷകാരൻ പറയുന്ന അതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലെ അനുഭവങ്ങൾക്ക് അവിടെ തന്നെ ബാധ സംഭവിക്കുന്നു, ജാഗ്രതത്തിൽ വന്നിട്ടല്ല. ചിലപ്പോൾ ആ ബാധയെ അറിഞ്ഞെന്നിരിക്കും, അറിഞ്ഞില്ലെന്നിരിക്കും. എന്തായാലും അതിനെക്കുറിച്ച് ജാഗ്രതത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും അവിടെ തന്നെ നിരന്തരം ബാധ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടും സ്വപ്നം എന്ന് പറയുന്നത് മായാമയമാണ് എന്ന് പറയുന്നു. സ്വപ്നേവ ച ഏതേ സുലഭബാധാഃ ഭവന്തി. ഏതേ എന്ന് പറഞ്ഞാൽ രഥാദികൾ മുമ്പ് പറഞ്ഞ, എന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ സ്വപ്നദിഷ്ടാഹ. സ്വപ്നദിഷ്ടാഹ സുലഭബാധാഃ. അവിടെ എങ്ങനെയാ വിഗ്രഹിക്കുന്നത്? സുലഭബാധാഃ ആദ്യന്തങ്ങളിൽ വരുന്ന മാറ്റം, വ്യഭിചാരം, മാറ്റം കാണുന്നുണ്ട് അവിടെ സ്വപ്നത്തിൽ. അത് വിശദീകരിക്കുന്നു എങ്ങനെ? രഥോയമിതിക്കും കഥാജ് സ്വപ്നെ നിർദ്ധാരിത ക്ഷണേന. മനുഷ്യെ സംബന്ധിച്ച് സ്വപ്നത്തിൽ ഒരു രഥത്തെ കണ്ടു, ഇതൊരു രഥമാണല്ലോ എന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അല്ല, ഇത് മനുഷ്യനായി, മൃഗമായി, പക്ഷിയായി. തന്നെ മുമ്പിൽ കാണുന്നതിന് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവിടെ അറിയുന്നോ അറിയുന്നില്ലയോ എന്നുള്ള പേര് അറിയാം. സ്വപ്നത്തിൽ കാണുന്ന ജാഗ്രതത്തിലെ നമ്മൾക്ക് ഒരു യുക്തിയുണ്ട്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നെല്ലാം സ്വരൂപിച്ചെടുത്ത. കാരണം ഈ അനുഭവങ്ങൾക്കൊരു സ്ഥായിത്വം ഉള്ളതുകൊണ്ട്, ഒരു ക്രമികത്വം ഉള്ളതുകൊണ്ട്, എന്നുവെച്ചാൽ ഇന്നലെ കണ്ട ആന അതുപോലെ തന്നെയാണ് ഇന്നത്തെ ആന, അതിനൊരു സ്ഥായിത്വമുണ്ട്. കൊമ്പിൻ ചെവിയും പോലെ ഉള്ള ഒരു സ്ഥായിത്വമുണ്ട്. അതുപോലെ തന്നെ വിഷയങ്ങൾക്ക് ക്രമികത്വമുണ്ട്. ഇന്നലെ, ഇന്ന്, നാളെ ഇങ്ങനെ പോകുന്നു. എന്നുവെച്ചാൽ ആ ക്രമികത്വം എന്ന് പറയുന്നത് മണ്ണിൽ നിന്നും പാത്രമുണ്ടായി, വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടായി, വിത്തിൽ നിന്ന് വീണ്ടും വൃക്ഷമുണ്ടായി, വൃക്ഷത്തിൽ നിന്ന് പൂവുണ്ടായി, കായുണ്ടായി. ഇതാണ് ക്രമികത്വം. ഇതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ യുക്തി എന്ന് പറയുന്ന ഒന്നിനെ ഉണ്ടാക്കുന്നത്. എന്താണ്? വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടായി, ആ വൃക്ഷത്തിൽ നിന്ന് പുഷ്പമുണ്ടായി, പുഷ്പത്തിൽ നിന്ന് ഫലമുണ്ടായി. അപ്പോൾ അവിടെ തീരുമാനിക്കുന്നു, ഫലത്തിൽ നിന്നേ വൃക്ഷമുണ്ടാവൂ, വൃക്ഷത്തിൽ നിന്നേ വിത്തുണ്ടാകൂ. ഈ ക്രമികത്വ ബുദ്ധിയിലൂടെ അതിനെ തീരുമാനിക്കും. ഇതാണ് ഇതിൻ്റെ യുക്തി. വിത്ത് കൂടാതെ വൃക്ഷം ഉണ്ടാകത്തില്ല, വൃക്ഷം കൂടാതെ വിത്ത് ഉണ്ടാകത്തില്ല. ഇതിനാണ് നമ്മൾ യുക്തി എന്ന് പറയുന്നത്. പക്ഷെ ഈ യുക്തി എന്ന് പറയുന്നത് ഈ ജാഗ്രതത്തിലെ നിൽക്കത്തുള്ളൂ. അത് നമ്മളിവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ ദൃഢമായ സംസ്കാരത്തോടുകൂടി ഒരാൾ സ്വപ്നത്തിൽ പോയി. സ്വപ്നത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ വിത്തിൽ നിന്നല്ലാതെ ഒരു വൃക്ഷം ഉണ്ടാകുന്നു, വൃക്ഷത്തിൽ നിന്നല്ലാതെ ഒരു വിത്തുണ്ടാകുന്നു. ഇത് കണ്ടുകഴിഞ്ഞാൽ ഈ ജാഗ്രതയിലെ യുക്തി ദൃഢമാണെങ്കിൽ അവിടെയും ചിന്തിക്കാം, ഇത് അസംഭാവ്യമാണല്ലോ, ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള യുക്തി വിചാരം സ്വപ്നത്തിന് സംഭവിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് അവിടെയും സുലഭബാധ സംഭവിക്കും. പക്ഷെ അത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. ഈ ജാഗ്രതയിൽ തന്നെ യുക്തിയില്ലാത്തവരാണെങ്കിൽ സ്വപ്നത്തിൽ പോയാൽ പിന്നെ കഥയുണ്ട്, പറഞ്ഞിട്ട് കാര്യം. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ്, എന്നോട് ചിലർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജാഗ്രത സ്വപ്നം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. സ്വപ്നം കണ്ടിട്ട് അവർ പറയുന്ന ഇങ്ങനെയാണ്, പ്രശ്നങ്ങളൊക്കെ ജാഗ്രതയിലാണ്. സ്വപ്നം കണ്ടിട്ട് ഉണർന്നു കഴിഞ്ഞാൽ എനിക്കത് സ്വപ്നമാണോ ജാഗ്രത ആണോ എന്നൊരു സംശയം. അപ്പൊ തിരിച്ച് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടുന്നാണ് ഉണർന്നത്? സ്വപ്നത്തിൽ നിന്ന്. അതുവരെ എന്തായിരുന്നു? സ്വപ്നം കാണുകയായിരുന്നു. ഉണർന്നപ്പോൾ നിങ്ങൾക്ക് എന്താ സംശയം എന്നത്? സ്വപ്നമാണോ ജാഗ്രത ആണോ? അപ്പൊ ഈ സംശയം ശരിയാകുമോ? കാരണം നിങ്ങൾ തന്നെ പറയുന്നു, സ്വപ്നം കണ്ടിട്ട് ഉണർന്ന് ജാഗ്രതയിൽ വന്നു, പക്ഷേ എനിക്കത് തിരിച്ചറിയാൻ വയ്യ. അത് പറയുന്നത് ശരി തന്നെയാണ്, പക്ഷെ എനിക്ക് സ്വപ്നം കണ്ടിട്ട് ഉണർന്നാൽ സ്വപ്നമാണോ ജാഗ്രത ആണോ എന്ന് തിരിച്ചറിയാൻ വയ്യ. അയാൾ പറയുന്നിടത്ത് തന്നെ എന്തുണ്ട്? പൊരുത്തക്കേടുണ്ട്, യുക്തിഹീനതയുണ്ട്. പക്ഷെ ആ യുക്തിഹീനത തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ജാഗ്രതയിൽ തന്നെയാണ് ഇയാളുടെ യുക്തിഹീനത, സ്വപ്നത്തിലല്ല. സ്വപ്നത്തിൽ ഒരു പ്രശ്നവുമില്ല, സ്വപ്നമെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. തകരാറവിടെ ജാഗ്രതയിൽ. പക്ഷെ ആ ജാഗ്രതയിൽ, ഇത്തരം ജാഗ്രതയിൽ യുക്തിഹീനതയുള്ളവർക്ക് സ്വപ്നത്തിൽ ചെന്നിട്ട് പിന്നെ എന്തെങ്കിലും സാധിക്കാൻ പറ്റൂ? സ്വപ്നത്തിൽ ഇയാളിത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് സ്വപ്നം കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇത് സ്വപ്നമാണോ ജാഗ്രത ആണോ. ഞാൻ എപ്പോഴും വട്ടുവട്ടെന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ പലർക്കും പരാതിയുണ്ട്. അതുകൊണ്ട് ഞാൻ വിടാൻ ശ്രമിക്കും. എന്നാലും ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ വീണ്ടും അതൊക്കെ തന്നെ പറയേണ്ടിയും വരും. ഞങ്ങളെല്ലാം വെറും വട്ടന്മാരാക്കാനാണോ ഇത് പറയുന്നതെന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് എന്നോട്. ഒരിക്കലും അങ്ങനെയല്ല. അപ്പോ ഇതൊക്കെ അറിഞ്ഞിരുന്ന നല്ലതാണ്. അത് നമ്മുടെ ബുദ്ധി നേരെ നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ പരാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. ഉണ്ടോ? അങ്ങനെ ഒരു പരാതി വരേണ്ട കാര്യമില്ല. അപ്പോ അത് ഇനി ഒരാൾക്ക് സ്വപ്നത്തിൽ വട്ടായെന്നിരിക്കട്ടെ, എന്തെങ്കിലും അതുകൊണ്ട് ദോഷമുണ്ടോ? എന്തുകൊണ്ട്? ജാഗ്രത അസത്യമായി, ബാധിതമായി, അയാൾ തിരിച്ചറിയുന്നു. എന്താണോ അത്, അപ്പൊ ജാഗ്രതയിലാണ് എന്ത് വേണ്ടത്? ആകേണ്ടത് സ്വപ്നത്തിലല്ല. അപ്പൊ ജാഗ്രതയിൽ ശരിയായ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. സ്വപ്നത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഇവിടെ ഇപ്പൊ ഭാഷകാലം പറയുന്നില്ല, ഇതാ മനുഷ്യനായി രഥമായി. അതുകൊണ്ടൊന്നും ഒരു ദോഷവുമില്ല. ഉണരുമ്പോ പരോപദേശം കൂടാതെ തന്നെ അത് തിരിച്ചറിയുന്നു. പക്ഷെ അത് തിരിച്ചറിയാത്ത കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. അപ്പൊ അത് പിന്നെ അത്തരം അനുഭവങ്ങളെല്ലാം മരുന്ന് കഴിക്കുമ്പോൾ മാറുന്നു. അത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ പ്രവർത്തനം എന്നുള്ളത് ഞാൻ ജീവശാസ്ത്രപരമായി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷെ അനുഭവം കാണുന്നുണ്ട്. അങ്ങനെ പറയുന്നവരെല്ലാം അത് മാറുന്നുണ്ട്, അങ്ങനെയുള്ള അനുഭവങ്ങൾ. അതാണ് പറയുന്നത് രഥോയമിതി കഥാചിത് സ്വപ്നെ നിർദ്ധാരിത. ചിലപ്പോൾ സ്വപ്നത്തിൽ അങ്ങനെ ഉറപ്പിച്ചു. ക്ഷണേന മനുഷ്യ സംബന്ധി, ഒരു ക്ഷണം കൊണ്ട് മനുഷ്യനാകുന്നു സ്വപ്നം. മനുഷ്യവയമിതി നിർദ്ധാരിത, ശരി മനുഷ്യനാണെന്ന് കരുതുമ്പോൾ ക്ഷണേന വൃക്ഷ, പെട്ടെന്ന് വൃക്ഷം. അപ്പോൾ ഈ ചിലർ പറയുന്നത് ആത്മജ്ഞാനിയായ പിന്നെ സ്വപ്നമില്ല, സുഷുപ്തിയില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ശങ്കരാചാര്യർ ഈ സ്വപ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണല്ലോ. അപ്പോൾ ശങ്കരാചാര്യർ ആത്മജ്ഞാനിയാണെന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമുണ്ടല്ലോ. അപ്പോൾ ശങ്കരാചാര്യർക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, ഉണ്ടായിരുന്നു. സ്വപ്നം തന്നെ ഒരു ഭ്രാന്തി, ആ ഭ്രാന്തിക്കകത്ത് പലതരത്തിലുള്ള ഭ്രാന്തികളും. അപ്പൊ ജ്ഞാനിയായ സ്വപ്നം കാണത്തില്ല, പലരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഉറക്കം വരത്തില്ല. ഇതൊക്കെ നമുക്ക് ജ്ഞാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളും സങ്കല്പങ്ങളും ഒക്കെയാണ്. ഇനി അങ്ങനെയും ജ്ഞാനം ഉണ്ടായിരിക്കാം, സ്വപ്നം കാണാത്ത ഉറങ്ങാത്ത ജ്ഞാനം. പക്ഷെ ശങ്കരാചാര്യർ പറയുന്ന ജ്ഞാനം അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ശങ്കരാചാര്യർ പറയുന്ന ജ്ഞാനത്തിൽ സ്വപ്നമുണ്ട്, സുഷുപ്തിയുണ്ടെല്ലാം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ആ പറയുന്നതാണ്ട ജ്ഞാനം. അത് നമ്മൾ നിഷേധിക്കുന്നുണ്ട്. അവരുടെ ജ്ഞാനം എന്നുള്ള ആലോചിക്ക് ശരിയാണ്. സ്വപ്നമില്ല, സുഷുപ്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ വർഷങ്ങളായി ഉറങ്ങിയിട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിയായിക്കോട്ടെ. അങ്ങനെ പറയുന്നവർ ഉറക്കം തൂങ്ങുന്നത് കണ്ടാലും നമ്മൾ ധരിക്കണം എന്താണ്, അവർ ഉറങ്ങുന്നില്ല. അത് കാണുന്നവന്റെ തോന്നലാണ്. ഒരു ജ്ഞാനി എന്നുള്ളതിലേക്ക് ഉറക്കം തൂങ്ങത്തില്ല. പക്ഷെ കാണുന്നവനങ്ങനെ തോന്നാമല്ലോ. ആ ഉറക്കം നിങ്ങളുടെ മനസ്സിലാണ് എന്നെല്ലാം നമുക്ക് വ്യാഖ്യാനിക്കുന്നവരെന്താ പറയുന്നത് എന്നല്ല. എന്നല്ല ഓർമ്മയില്ല, ഓർമ്മ കമ്മി. ആരെങ്കിലും ഓർത്ത് പറയുമെന്നറിയിട്ട് ഞാനായിട്ട് പറയുന്നില്ല. ആരുടെയെങ്കിലും മനസ്സിൽ ലഡ്ഡു പൊട്ടുമോ എന്നറിയിട്ട് ഇത്രയും മനസ്സുകളിലൂടെ ഇരിക്കുകയല്ലേ ഒരു പണിയില്ലാതെ. ഒരു ഹ്യൂമർ സെൻസ് അതെങ്കിലും വേണ്ടേ മനുഷ്യന്. ഒരു ആധ്യാത്മികതയിൽ വന്നു ഒന്നിനും അതുപോലും ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ കൽപ്പിച്ചൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടെന്നേ ചോദിച്ചുള്ളൂ. അത് നിങ്ങളുടെ ഭാവനയിൽ എന്തെങ്കിലും പറയണേ. അതല്ല, ഇതിനെ സംബന്ധിച്ച് ആ അത് എന്ന് പറഞ്ഞല്ല, എന്നല്ല പറഞ്ഞു. ഏകദേശം അടുത്ത് വരുന്നുണ്ട്, ചിലരുടെ ലഡ്ഡു പൊട്ടി വരുന്നു. പകുതി പകുതി വീതമായി. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താൽ ശരിയാവും. ന്യായീകരണം അവര് പറയും അങ്ങനെ ശരിയാവും, പക്ഷെ കുറച്ച് സമയം പിടിക്കും. ഒന്ന് തകരാറ് അപ്പൊ ഇവിടെ ഭാഷകാരൻ സ്വപ്നത്തെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കി തന്നെയാണ്. സ്വപ്നം കാണാത്ത ഒരാളിനത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ശ്രുതിയുടെ കാര്യം പറയുന്നു, സ്പഷ്ടം ചഭാവം രഥാധീന സ്വപ്നി ശ്രാവേതി ശാസ്ത്രം എന്ന് പറഞ്ഞ ശ്രുതി. ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ് ഇത്രയും ചർച്ചകളെല്ലാം നടന്നത്. അവൻ പറയുന്നു അത് വേണ്ട, ശ്രുതി തന്നെ ഇക്കാര്യമൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ശ്രുതിയുടെ ഒരു ഭാഗം മാത്രം ചിന്തിച്ചാൽ പോരാ, പൂർവാപരമായി ചിന്തിക്കണം. സ്പഷ്ടം ച അഭാവം രഥാധീന സ്വപ്നെ ശ്രാവേതി, രഥാദികളുടെ അഭാവത്തെ സ്വപ്നത്തിൽ ശ്രുതി ശ്രവിപ്പിക്കുന്നു എന്നാണ്. എങ്ങനെ എന്ന തത്ര രഥാന രഥയോഗ ന പന്താനോ ഭവന്തി, അവിടെ ഒന്നുമില്ല എന്നുവെച്ചാൽ അതിനൊന്നും യാതൊരു സത്യത്വവും ഇല്ല. അത് മായാമയമാണ്. രഥമില്ല, രഥയോഗമില്ല, വഴിയില്ല. അതിന് മുമ്പ് എന്താ പറഞ്ഞത്? അത്ര രഥ രഥയോഗ പദ സൃജതെ, അതിന് നേരെ വിപരീതമാണ് അടുത്ത് പറയുന്നത്. സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടി മായാമയമാണ്. ഇതാണ് ഭാഷകാരൻ പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ അനുഭവമുണ്ട്, സൃഷ്ടിയുടെ അനുഭവമുണ്ട്, പക്ഷെ അത് ബാധിതമാകുന്നതാണ്. എന്നിട്ട് അത് തന്നെ ഇവിടെയും പറയുന്നു. ഇങ്ങനെ ഇവിടെ സൃഷ്ടിയുടെ അനുഭവമുണ്ട്, അനുഭവത്തിലല്ലേ ഇതെല്ലാം, ഇതെല്ലാം ബോധത്തെ ആശ്രയിച്ചാണ്. പക്ഷുകാരൻ ഇനി പറയാൻ പറയുന്നത് ഇതൊക്കെ ബോധത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഇതില് ഒരു കൂട്ടർ പറയുന്നു ഇത് സത്യമാണ്, ഇത് സത്യമാണെന്ന് വാശി പിടിക്കുന്നവര്, യുക്തിവാദം ചെയ്യുന്നവര്, പരീക്ഷണ നിരീക്ഷണങ്ങൾ തെളിയിക്കുന്നവരെല്ലാം എന്തിനെ ആശ്രയിച്ചിട്ട്? ഈ ബോധത്തെ ആശ്രയിച്ച്. ഈ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാ അഭ്യാസങ്ങളും കസരത്തുകളും ആത്മീയവും ഭൗതികവും എല്ലാം ബന്ധവും മോക്ഷവും എല്ലാം ആണെങ്കിൽ ഒരു സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാം ഇതിനെല്ലാത്തിനും ഉപരിയായിരിക്കുന്നത്. ഇതിലെല്ലാത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതിനാ ബോധത്തിന്. ഇത്രേ ഭാഷ്യകാരം പറയുന്നുള്ളൂ. നിങ്ങളുടെ എല്ലാ തത്വവും സിദ്ധാന്തവും അനുഭൂതികളും എന്തിന്? ബന്ധമോക്ഷം പോലും ബോധത്തെ ആശ്രയിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ബോധമാണ് മുഖ്യം. ബോധമാണ് പറഞ്ഞു തരുന്നത്. ഈ ബോധം എങ്ങനെ ഉണ്ടായി, ബോധം എങ്ങനെ നിലനിൽക്കുന്നു, ബോധം എങ്ങനെ നശിക്കുന്നു, ബോധം സത്യമാണോ അതോ ബോധം മിഥ്യയാണോ, അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് സ്വപ്നത്തെ പറയുന്നത്. എന്താണോ അവിടെ ശ്രുതി രണ്ടും പറഞ്ഞത്, രഥ രഥയോഗ പദ സൃജത, എല്ലാം അവിടെ സൃഷ്ടിക്കുന്നു. അവിടെ ആരാ സൃഷ്ടിച്ചത്? ബോധം. പിന്നെ പറയുന്ന എന്താണ്? ഇന്നത്തെ രഥ രഥയോഗ പദ സൃജത്തെ, അവിടെ ഒന്നുമില്ല. ആ ബോധത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അദ്വൈതം മനസ്സിലാക്കാൻ യാതൊരു വൈഷമ്യമില്ല. പിന്നെ അദ്വൈതത്തിൽ കിടന്ന് വാദപ്രതിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതാർക്കും അംഗീകരിച്ചേ മതിയാവും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അറിവിനെ ആശ്രയിച്ചിട്ടാണ്, അറിവിന്റെ കൽപ്പനകളാണ് ഇതെല്ലാം. അറിവാണ് അദ്വൈതം ഇത്രേ പറയുന്നുള്ളൂ. അറിവിന്റെ കൽപ്പനകളാണ് ഇതെല്ലാം. അപ്പൊ അറിവിന്റെ കൽപ്പനകളെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെയൊക്കെ നിഷേധിക്കാം, ഇതൊക്കെ അസംബന്ധം എന്ന് പറയാം, അല്ല ഇതൊക്കെ ശരിയെന്ന് പറയാം. രണ്ടു പറഞ്ഞാൽ ഇത് എവിടെ നിൽക്കും? അറിവിൽ. അറിവിനെ ഇതുകൊണ്ടും ബാധിക്കും. വാദപ്രതിവാദങ്ങളും തെറ്റും ശരിയും ഒന്നും അറിവിനും ബാധിക്കത്തില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള വികല്പങ്ങളിൽ നിന്ന് മാറി ഇത് അറിവാണെന്നുള്ള നിശ്ചയത്തിലെത്തിച്ചേരുക. ഇത്രയും ഭാഷകാരം പറയുന്നുണ്ട് അറിവാണെന്നുള്ള ഉറപ്പ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വാദപ്രതിവാദങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. അവിടെ ബന്ധത്തിന് സ്ഥാനമില്ല, മോക്ഷത്തിന് സ്ഥാനമില്ല. അതിനും ആവശ്യം, ആ ചിന്തയുടെയും ആവശ്യമില്ല. ഇടം ആവശ്യമുണ്ടോ? ഇടം ആവശ്യമില്ലേ? ഈ ചിന്തയൊക്കെ എവിടെ നടക്കുന്നു? ബോധത്തിൽ. അപ്പൊ അങ്ങനെ ഒരു വ്യാകുലതയും വേണ്ട. ഇതൊക്കെ ബോധത്തിൽ നിൽക്കുമോ? ഒന്നും വേണ്ട. നിങ്ങളുടെ എല്ലാ ശാസ്ത്രങ്ങളും, അത് ഏറ്റവും പ്രാചീനമെന്ന് പറഞ്ഞാലും ശരി, ഏറ്റവും ആധുനികമെന്ന് പറഞ്ഞാലും ശരി, എവിടെ നിൽക്കുന്നു? ബോധത്തിൽ. ഇത്രയും ശങ്കരാചാര്യർ പറയുന്നു. അല്ലെങ്കിൽ ശങ്കരാചാര്യർ പറഞ്ഞതിനെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ അത് എളുപ്പമാണ്, അല്ലെങ്കിൽ ശങ്കരാചാര്യർ പറഞ്ഞതിനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് സൗകര്യമായിരിക്കും. അല്ല, ശങ്കരാചാര്യർ പറഞ്ഞതിനെ വേറെ ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ തലവേദന കൂടും. അല്ല, അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് സ്വപ്നം. ഈ സ്വപ്നം എന്ന് പറയുന്ന എന്താന്ന്? സ്വപ്നം എന്ന് പറയുന്ന അവ്യക്തമായ ഒരു ചെറിയ ഒരു അനുഭവം. അത് വെച്ചും കൊണ്ടാണോ നിങ്ങൾ അദ്വൈതത്തെ സമർത്ഥിക്കുന്നത് എന്നൊക്കെ ചില ആക്ഷേപം. ഈ ജാഗ്രത എന്ന് പറയുന്നത് വ്യക്തമായ ഒരു അനുഭവമായിരിക്കെ ഈ അനുഭവത്തെ സംബന്ധിച്ചുള്ള ചിന്തകളും കേവലം അവ്യക്തമായിരിക്കുന്ന ഒരു സ്വപ്നത്തെ ആശ്രയിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു തത്വത്തെ നിർണ്ണയിക്കാൻ പറ്റും? ഇങ്ങനെയൊക്കെ അവൾ ചോദിക്കും. അപ്പൊ സ്വപ്നത്തിലെ തത്വനിർണയമല്ല ഇവിടെ പറയുന്നു. ഇവിടെ തത്വനിർണയം എന്ന് പറയുന്നത് ഇവിടെ ജാഗ്രത തന്നെയാണ്. സ്വപ്നത്തിലെ തത്വനിർണയത്തെ കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവിടെ എന്ത് നിർണയം വന്നാലും അത് അസത്യമാണെന്ന് ബോധിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, ചില മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ ജാഗ്രത്തിൽ ഒരുപാട് പുണ്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു, സ്വപ്നത്തിൽ പോയി പാപം ചെയ്യും. പാപം ഉണ്ടാകുമോ? ചിലരുടെ സംശയമാണ്. ഇനി ജാഗ്രത്തിൽ നിങ്ങൾ തത്വമൊക്കെ നല്ലവണ്ണം ബോധിച്ചു, സ്വപ്നത്തിൽ എന്ത് സ്വപ്നം ഉണ്ടായി? അജ്ഞാനിയാണെന്ന് അജ്ഞാനിയാകുമോ? അതുകൊണ്ട് ചിലർ പറയും എന്താണ്, ജാഗ്രത്തിൽ ജ്ഞാനിയായാൽ പോരെ, സ്വപ്നത്തിലും ജ്ഞാനിയാകും, ഒരു പ്രയോജനവുമില്ല. അങ്ങനെയും ചിലർ പറയാറുണ്ട്, ചിന്തിക്കാതെ പറയുന്നുണ്ട്. ജാഗ്രത്തിൽ ജ്ഞാനിയായാൽ പോരാ, സ്വപ്നത്തിൽ. ഇനി ചിലർ പറയുന്നു എന്താണ്, ജാഗ്രത്തിൽ ഞാൻ ജപിച്ച് ജപിച്ച് ജപിച്ച് അവസാനം ഈ ജപം മുറിയാതെ തന്നെ അങ്ങ് സ്വപ്നത്തിലേക്ക് കയറുന്നു, എന്നിട്ട് അത് മുറിയാതെ തന്നെ വീണ്ടും ഇങ്ങനെ അവകാശവാദം പറയുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട്. കഥ പറയുന്നതല്ല, ജാഗ്രത്തിൽ നിന്ന് ജപം തുടർന്ന് നേരെ സ്വപ്നത്തിൽ പോയിട്ട് അവിടുന്ന് മുറിയാതെ വീണ്ടും ജാഗ്രതയിലേക്ക് വന്നു. പക്ഷെ ഞാൻ കണ്ട സ്ഥലത്ത് അവർക്ക് അധിക സമയം തുടരാൻ പറ്റില്ല, പിന്നെ അവരെ ഉളമ്പാറാക്കേണ്ടി വന്നു. ഇവിടെ ആകുമ്പോൾ പിന്നെ അതിനുള്ള സൗകര്യമുള്ളതുകൊണ്ട് മാറ്റേണ്ട ആവശ്യം വരത്തില്ല, കാരണം വീണ്ടും അതിലേക്ക് തന്നെ വരും. മനഃപൂർവ്വമല്ല, എനിക്ക് മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കണമെന്നുള്ള യാതൊരു ചിന്തയും എന്റെ മനസ്സിലില്ല. അറിയാതെ ഇത് വന്നു. കാരണം ഈ വളരെ നേരത്തെ ഈ വേഷം കെട്ടിയതുകൊണ്ട് കണ്ടത് കൂടുതൽ ഇത്തരം ആൾക്കാരെയാണ്, സംസർഗപരമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ നിരപരാധിയാണ്, എന്നെ നിങ്ങൾ ഒരു തരത്തിൽ, ഞാൻ സാധുവാണ്, സംശയിക്കരുത്. ഇതിനെ നിങ്ങൾ കീറി മുറിച്ച് പരിശോധിക്കരുത്. എന്തുദ്ദേശത്തിൽ പറഞ്ഞു? അങ്ങനെ യാതൊന്നുമില്ല. പത്ത് നാൽപ്പത് വർഷത്തെ പരിചയമായിപ്പോയി, അത് കൂടുതലുണ്ട്. പിന്നെ അതല്ലേ വരത്തുള്ളൂ, വായിൽ അതല്ലേ വരത്തുള്ളൂ. അപ്പോ അത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്തുകൊണ്ട്? ഉണർന്നു കഴിഞ്ഞാൽ അതും ബാധിതമാകുന്നു. ഈ തത്വത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ചിലർ സാറിന് ആശംസിക്കാറുണ്ടല്ലോ, നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങട്ടെ അല്ലേ. ചിലർ അങ്ങനെയല്ല, ദുസ്വപ്നങ്ങൾ കണ്ടേ ഉറങ്ങും. ചിലർക്ക് അങ്ങനെയുണ്ട്, ചിലർക്ക് ഉറങ്ങാൻ ചിലർ അത് പറയും. ചിലർ പറയും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്താണോ ഉറക്കത്തെ ഭയമാണ്. ഞാൻ എന്തിനാ ഉറക്കത്തെ പറയുന്നു? ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദുസ്വപ്നങ്ങൾ. അതാണ് സ്വാമി നേരത്തെ ആയുർവേദത്തിലെ പിത്തത്തിന്റെ കാര്യം പറഞ്ഞപോലെ ഇതിനൊക്കെ ശരീരശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്താൻ പറ്റുമല്ലോ. സ്വപ്നങ്ങൾക്കെല്ലാം ശരീരശാസ്ത്രപരമായിട്ട് ചില കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതായത് നമ്മുടെ ബോധത്തിന് ഈ ശരീരമായിട്ട് ബന്ധമില്ലേ? ഈ ശരീരം എന്ന് പറയുന്ന ഈ ഉപകരണത്തിലൂടെയല്ല ഈ ബോധം പ്രകാശിക്കുന്നത്. ആ ബോധം എന്ന് പറയുന്ന ഈ ശരീരവ്യാപിയായല്ലേ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് മുഴുവൻ ആ ബോധത്തിന്റെ സ്ഫുരണമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ബോധത്തിൽ വ്യത്യാസം വരും. പ്രസവിച്ചു വീണ ഒരു ശിശുവിന്റെ ബോധമാണ് നമ്മുടെ ബോധം. ആ വ്യത്യാസം എങ്ങനെ വന്നു? ശാരീരികമായി ക്ഷമത വർദ്ധിക്കും. ശരീരത്തിൽ വരുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ട് വരും. അതുകൊണ്ടല്ലേ ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ ബോധം തെളിയുന്നത്. അത് എവിടെയാ മരുന്ന് പ്രവർത്തിക്കുന്നത്? ബോധത്തിലല്ല, ശരീരത്തിലാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ ആൾക്കാരെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ദുസ്വപ്നങ്ങൾ മാറുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആയുർവേദം ഇതിനെ ബന്ധിപ്പിക്കുന്നത് ശരീരവുമായിട്ടാണ്, വാതപിത്ത കഫ ദോഷങ്ങളുമായിട്ടാണ് സ്വപ്നത്തെ ബന്ധിപ്പിക്കുന്നത്. അത് അല്ല, അതങ്ങനെയാണല്ലോ. നമ്മൾ ആയുർവേദത്തിന്റെ സ്തുതി പാഠകന്മാരാണെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഓടുന്ന എവിടേക്ക്? അതിനെ തന്നെയാണ്. പക്ഷെ നമ്മൾ പറയും നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് ലോകോത്തരമാണ്, ശ്രേഷ്ഠമാണ്, അതിന് തുല്യമായ ഒരു വൈദ്യശാസ്ത്രമില്ല, ഇതൊക്കെ പറയും. പക്ഷെ ഉടൻ പോകുന്നത് മെഡിക്കൽ സ്റ്റോറിൽ പാരസെറ്റമോള് വാങ്ങിക്കാനാണ്. അതങ്ങനെയാണ്. അതുകൊണ്ട് അത് ഇത് ശരിയാണ്, അതിന് ശരീരശാസ്ത്രവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങാൻ കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. അത് മനസ്സിന് വ്യാകുലതകളൊന്നുമില്ലെങ്കിൽ അതുകൊണ്ടാണ് സ്വപ്നം കാണാൻ ആശംസിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോൾ മനസ്സിന് വ്യാകുലതകളില്ലാതെ നല്ലതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങട്ടെ. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ. സംസ്കാരം പ്രായേണ പൂർവ ദുഷ്ടസ്മൃതി സ്വപ്ന ഭാഷകാരം പറയുന്നു. സ്വപ്നം കാണുമ്പോൾ പൂർണ്ണമായിട്ടത് സത്യമാണ്, അംശമല്ല. നമ്മൾ എന്തുകൊണ്ട് എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ജാഗ്രത ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഇപ്പൊ പറഞ്ഞത്, ഒരു സംസ്കാരമില്ല, ശരീരത്തിന് പോലും ബന്ധമുണ്ടെന്ന്. സംസ്കാരത്തിന് മാത്രമല്ല ഈ സ്ഥൂലമായ ശരീരത്തിനും ബന്ധമുണ്ട്. അതായത് ഒരു പുരുഷന്റെ സ്വപ്നവും സ്ത്രീയുടെ സ്വപ്നവും വേറെ വേറെ ആയിരിക്കും. എന്തുകൊണ്ട്? പുരുഷ ശരീരം വരെ, സ്ത്രീ ശരീരം വരെ ഒരുപോലെ ആയിരിക്കും. അടിസ്ഥാനപരമായ വ്യത്യാസം കാണും. ഇനി പോത്ത് സ്വപ്നം കാണുമെങ്കിൽ, പക്ഷെ പട്ടികൾ സ്വപ്നം കാണാറുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഉറക്കത്തിൽ അത് ചിരിക്കും, മണം പിടിക്കും. പട്ടികളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു നോക്കുക. ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഇത് സ്വപ്നം കാണുന്നു. അത് സന്തോഷവും സന്താവും ഒരുപക്ഷെ ഇരപിടിക്കുന്നത് തിന്നുന്നത് പൂച്ച, ഇതിനെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം സ്വപ്നം കാണുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സ്വപ്നത്തിലെ തന്നെ ഇതിൻ്റെയൊക്കെ മിഥ്യാത്വത്തെ, അസത്യത്വത്തെ ശ്രുതി ബോധിപ്പിക്കുന്നു. സൃഷ്ടിയെക്കുറിച്ച് പറയുകയും സൃഷ്ടിയെ നിഷേധിക്കുകയും രണ്ടും ശ്രുതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും കൂടെ നോക്കിയിട്ട് വേണം തീരുമാനിക്കാനെന്നാണ്.